الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه ومن رأى سهودرين السلام عليكم ورحمة الله. قال الإمام أبو زكريا يحيى بن شرف النووي رحمة الله عليه: النهي عن الغضب. قال عن أبي هريرة رضي الله تعالى عنه أن رجلا قال للنبي صلى الله عليه وآله وسلم: أوصني. قال: لا تغضب. فردد مرارا قال: لا تغضب. رواه البخاري. إمام بخاري نيفيدن ചെയ്യുന്ന അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു: ഔസിനി, അള്ളാഹുവിൻ്റെ ദൂതരെ, എനിക്കൊരു ഉപദേശം തരണം. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞു: ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഫകററ മിറാറൻ, അയാൾ വീണ്ടും ചോദിച്ചു, ഉപദേശം തരണം. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു: ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഇതാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് എനിക്കൊരു ഉപദേശം തരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്: നിങ്ങൾ കോപിക്കരുത്. അയാൾ വീണ്ടും ചോദിച്ചു: എനിക്ക് വല്ല ഉപദേശവും തരണം. അതായത് അയാൾക്ക് വേണ്ടത് ഇതല്ലാത്ത എന്തെങ്കിലും ഒരു ഉപദേശം തരണം എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ കോപിക്കരുത് എന്ന് പറഞ്ഞത് അയാൾക്ക് മനസ്സിലായി, ഇനി വേറെന്തെങ്കിലും കൂടുതലായി വേണം എന്ന അർത്ഥത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയാളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. അയാൾ ചോദിച്ചപ്പോഴൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം അയാൾ മടക്കി മടക്കി ചോദിച്ചു: എനിക്ക് ഉപദേശം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു: നിങ്ങൾ കോപിക്കരുത്. കോപത്തിൻ്റെ ഗൗരവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉപദേശവും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിൽ നിന്ന് കോപത്തിൻ്റെ ഗൗരവവും അതിൻ്റെ അപകടവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് റസൂലുള്ള ഇങ്ങനെ പറയുന്നത്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. ഇതിലെ വിഷയം കോപം, അത് അടക്കി നിർത്തുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത് മൂന്നാല് ഹദീസുകളിലാണ് മര്യാദകളുടെ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നാണ്. ഒന്ന്, ആരെങ്കിലും അള്ളാഹുലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയുകയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയും ചെയ്യട്ടെ. ഈ ഹദീസിൽ ഒരു മനുഷ്യന് വേണ്ട എല്ലാ മര്യാദകളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. മറ്റൊരു ഹദീസ്: മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി തർക്കുഹുമാലായാനി. ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നാകുവാൻ വേണ്ട ഒരു കാര്യമാണ് അവരുമായി ബന്ധമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക എന്നത്. മൂന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലാ തഗ്ളബ് എന്ന ഉപദേശം. മറ്റൊരു ഹദീസ്: അൽ മുഅ്മിനു യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരു മുസ്ലിം അവനിഷ്ടപ്പെട്ടത് അവൻ്റെ സഹോദരനും ഇഷ്ടപ്പെടും. ഈ ഹദീസുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ നാല് ഹദീസുകളിൽ മനുഷ്യൻ്റെ മര്യാദകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായി പറഞ്ഞു എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഇവിടെ ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, കോപം. ഇത് മിക്ക ആളുകൾക്കുള്ളതാണ്. ഭൂരിഭാഗം മനുഷ്യന്മാരുടെയും പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അത് കോപമാണ് എന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റും. എന്താണ് കോപം എന്ന് പറഞ്ഞാൽ? കോപം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരുടെ അത്യാവശ്യം അതുണ്ടാവും. എല്ലാവർക്കും ആ കാര്യം അറിയുകയും ചെയ്യാം. അതുമാത്രം ചെയ്യരുത് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കോപിക്കുന്നതിലേക്ക് എത്തുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അപ്പോഴല്ലേ കോപിക്കാതിരിക്കുള്ളൂ. കോപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൂർണ്ണമായി ഇസ്ലാം നിരോധിച്ചിട്ടില്ല. കോപിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യരെ കൊണ്ട് അതിന് കഴിയില്ല. പിന്നെ എന്താ നിരോധിച്ചത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോപത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. രണ്ട്, കോപിച്ചു കഴിഞ്ഞാൽ പിന്നീട് തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. അതല്ലെങ്കിൽ കോപം ഇല്ലാത്തൊരു മനുഷ്യരും പിന്നെ ഭൂമുഖത്തില്ല. നമ്മുടെ നാഥൻ റബ്ബ് സുബ്ഹാന വ തആലയും കോപിക്കും എന്ന് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ പോലെ കോപിക്കുന്ന ഒരു മഖ്ലൂഖുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപിച്ചിരുന്നു. എപ്പോ? ഇതൻ തുഹിക്ക മഹാരിമല്ലാ, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കോപം വരാറുണ്ടായിരുന്നു. പക്ഷേ ആ കോപം നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാന വ തആല ഖുർആനിൽ പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിം മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ് ഉഇദ്ദത്തിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുള്ള വിശാലമായ സ്വർഗ്ഗലോകത്തേക്ക് നിങ്ങൾ ധൃതിയിൽ കടന്നു വരൂ. അർദുഹ സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗലോകം ആർക്കുള്ളതാണത്? വൈദ്യത്തിൽ മുത്തക്കിയിൽ സൂക്ഷ്മാലുക്കളായ ആളുകൾക്കുള്ളതാണ്, മുത്തക്കിങ്ങൾക്കുള്ളതാണ്. ആരാണ് അവര്? അല്ലദീന യുൻഫിഖൂന ഫിസ് സറാഇ വദ്ദറ, പ്രയാസത്തിലും എളുപ്പത്തിലൊക്കെ അവർ ചെലവഴിക്കുന്നവരാണ്, ഏതവസ്ഥയിലും കഴിയും പോലെ ചെലവിടുന്ന ആളുകളാണ്. വൽ കാളിമീനൽ ഗൈള, കോപം കടിച്ചു പിടിക്കുന്നവരുമാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാത്തവരുമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാത്തവരുമാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനീകളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിട്ടുള്ളത്, സ്വർഗ്ഗം ആർക്കുള്ളതാണ്? മുത്തഖിങ്ങൾക്ക്. ആരാണവർ? ചെലവ് ചെയ്യുന്നവരാണ്. വൽ കാളിമീനൽ ഗൈള, കോപം അടക്കി നിർത്തുന്നവരാണ് എന്നുകൂടി ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോപം ഇല്ലാത്തവർ എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെയോ കോപം നിയന്ത്രിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന്, കോപം വരാൻ സാധ്യതയുള്ള സംഗതികളിൽ നിന്ന് വിട്ടുനിൽക്കുക. രണ്ട്, കോപം വന്നാൽ അതിനെ അടക്കി നിർത്തുക. ഇതാണ് ചെയ്യാനുള്ളത്. എന്തുകൊണ്ടാണ് പലപ്പോഴും കോപം ഉണ്ടാകുന്നത്? ഒന്ന്, മനുഷ്യൻ്റെ ദുർബലതയാണ്. അതായത് മനുഷ്യനിലുള്ള ഒരുപാട് തിന്മകളാണ്, അഹങ്കാരം, പൊങ്ങച്ചം, പിന്നെ അതൊക്കെ കോപത്തിന് കാരണമാവും. അങ്ങനെയൊക്കെ സ്വയം നടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളിലേക്ക് നമ്മേക്കാളും ഉയർന്നു അല്ലെങ്കിൽ വളർന്നു എന്നൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും കോപം ഉണ്ടായി വരും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ മതി അത് പിന്നെ കത്തിപ്പിടിക്കാൻ. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത തമാശകൾ നമ്മൾ പറയാൻ പാടില്ല, മറ്റുള്ള ആളുകൾ നമ്മളോടും പറയാൻ പറ്റൂല. അങ്ങനെ നമ്മൾ പറയാതിരിക്കുമ്പോഴല്ലേ നമ്മളോട് അനുഭവത്തിൽ പറയാതിരിക്കുള്ളൂ. നമ്മളെല്ലാവരെയും എല്ലാവരോടും തമാശയിൽ പെരുമാറുന്നു, അപ്പോൾ ആളുകൾ നമ്മളോടും അനുഭവത്തിൽ പെരുമാറും. നമ്മൾക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല, നമ്മൾ കോപിക്കാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തമാശയിൽ നിന്ന് വിട്ടു നിൽക്കുക, അങ്ങനെ കോപം വരുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതേപോലെ തന്നെ പരിഹാസങ്ങൾ, പിന്നെ തർക്കിക്കാൻ പോവുക. ചില ആളുകൾക്ക് തർക്കിച്ചാൽ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും, എന്നാൽ പിന്നെ തർക്കിക്കാതിരിക്കുക. അതാണല്ലോ ലാ തഗളബ് എന്ന് പറഞ്ഞാൽ നീ കോപിക്കാൻ പാടില്ല. ഇവർ കോപം വരുന്നത് തർക്കിക്കുമ്പോഴാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? തർക്കിക്കാതിരിക്കുക, പരസ്പരം മത്സര്യം നടത്താതിരിക്കുക. അതേപോലെ തന്നെ ചില ആളുകൾക്ക് കോപം വരാറുള്ളത് ദുനിയാവിന് വേണ്ടിയുള്ള മത്സരത്തിലാണ്, സാമ്പത്തികമോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ മത്സരം ഉണ്ടാക്കിയിട്ടാണ്. ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും കളിക്കുന്നത് സ്ക്രീനിലൂടെ കണ്ടിട്ടായിരിക്കും ഇവിടെ പിന്നെ തർക്കവും പിന്നെ ബഹളമൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുക. കോപിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഫുട്ബോളിൻ്റെയൊക്കെ വശത്ത്, പിന്നെ ഫുട്ബോൾ കളിക്കാരുടെയൊക്കെ പക്ഷം ചേർന്നിട്ട് അടിയൊക്കെ ഉണ്ടാവുന്നത് നമ്മളെ നാട്ടിലൊക്കെ സർവ്വസാധാരണമാണല്ലോ. അതുകൊണ്ട് തന്നെ കോപിക്കരുത് എന്ന് പറയുമ്പോൾ ഒന്ന്, കോപമുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലാതിരിക്കുക. രണ്ടാമത്തേത്, കോപം നിയന്ത്രിക്കുക, അതിനുള്ള ചികിത്സയിൽ ഏർപ്പെടുക. ഒരു ദിവസം കൊണ്ട് കോപം നിയന്ത്രിക്കാനോ ഒരു വിനയാന്യതനായി മാറാനോ സാധിച്ചോളന്നില്ല. അതുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നല്ല അധ്വാനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്നമൽ എൽമു ബിത്തഅല്ലും. എങ്ങനെയാണ് വിവരം വെക്കുക മനുഷ്യന്? പഠിച്ചാൽ. ഒരു ദിവസം ഒരാൾ പ്രസവിക്കുമ്പോൾ തന്നെ ആലിമായിട്ട് ജനിക്കൂലല്ലോ. അവൻ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉയർന്നു ഉയർന്ന് അയാൾ വലിയ ആലിമായി മാറും. ഈ രൂപത്തിൽ ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും, വിവേകം ഉണ്ടാവലും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം അങ്ങനെ ആയി മാറുന്നതല്ല. അത് ചില ആളുകൾക്ക് അങ്ങനെ സ്വാഭാവികമായി കിട്ടിയെന്ന് വരും. അതൊക്കെ അള്ളാഹുവിൻ്റെ ഫളാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് പിന്നെ പ്രകൃതിപരമായി, വിശ്വദാസി മാതങ്ങളുടെ അടുത്ത് വഫദ് അബ്ദുൽ ഖൈസ് വന്നപ്പോൾ അവരുടെ നേതാവിനോട് അഷജ്ജ് അവരോട് റസൂൽ പറഞ്ഞല്ലോ, നിങ്ങളിൽ രണ്ട് ഗുണങ്ങളുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അൽ ഹിൽമു വൽ അന, നിങ്ങളുടെ അവധാനതയും നിങ്ങളുടെ വിവേകവുമാണ് എന്നാണ്. അതായത് പിന്നെ ഖത്തീഫിലെ ആളുകൾ നബിസ്വല്ലാസ് മാതാക്കളുടെ അടുക്കൽ മുസ്ലിം ആവാൻ വേണ്ടി വന്നു. എല്ലാ ആളുകളും റസൂൽദാനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മദീനയിൽ എത്തിയ പാടെ വാഹനങ്ങൾ അവിടെ ഇറക്കി ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി ഓടുകയാണ് റസൂൽദാനെ കാണാൻ വേണ്ടി. കാരണം അവർ എത്രയോ മാസങ്ങളായി കാണാൻ വേണ്ടി കൊതിച്ച് റസൂലിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ അഷജ് മാത്രം ഓടിയില്ല, അദ്ദേഹം അവിടെ ഇറങ്ങി ഒട്ടകത്തിനെ കെട്ടുന്ന സ്ഥലത്ത് ഒട്ടകത്തിനെ ബന്ധിച്ചു. ആദ്യം പോയി കുളിച്ചു, വൃത്തിയായി മുടിയൊക്കെ ചീകി സുഗന്ധമൊക്കെ പൂശിയിട്ടാണ് നബിസ്വല്ലാസ് മാതാക്കളുടെ അടുക്കൽ എത്തുന്നത്. അവസാനമാണ് അപ്പോഴാണ് റസൂലുള്ളാഹി കാര്യം പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി കിട്ടുന്നതാണ് ഇതിൽ ഭൂരിഭാഗവും. പക്ഷേ നമ്മൾക്ക് നിയന്ത്രണത്തിലൂടെ അതിൽ വരുന്ന പിന്നെ പ്രയാസങ്ങളെ മറികടക്കാൻ പറ്റും. അതാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെ നമ്മൾക്ക് പിന്നെ കോപത്തെ മറികടക്കാൻ പറ്റും? പണ്ഡിതന്മാർ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസിൻ്റെ വെളിച്ചത്തിൽ തന്നെ എല്ലാ ചികിത്സയും ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നബിസ്വല്ലാസ് മാതങ്ങൾ തന്നെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ പണ്ഡിതന്മാരുടെ പിന്നെ കാര്യങ്ങൾ വായിക്കേണ്ടതില്ല. ഒന്നാമതായി ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, വൈമാ യൻസഗന്നക മിനശ്ശൈത്വാനി നസ്ഗുൻ ഫസ്തഈദ് ബില്ലാ ഇന്നഹു സമീഉൻ അലീം. നിന്നെ പിശാജ് ഒന്ന് കോരിയെടുക്കാൻ ശ്രമിച്ചാൽ, ഫസ്തഈദ് ബില്ലാ, നീ അള്ളാഹുവിനോട് കാവലിനെ തേടുക. നബിസ്വല്ലാസ് മാതങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ ചികിത്സ ഇതാണ്. കോപം വന്നാൽ ഇസ്തിയാദത്ത് നടത്തുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. നമ്മളെ കോപിക്കുന്ന ഒരു കാര്യം കണ്ടാൽ ഉടനെ ചെയ്യേണ്ടത് കോപം പിശാചിൽ നിന്നാണ് നമ്മൾ ഉടനെ പിശാചിൻ്റെ കാവലിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം ചോദിക്കുക, അള്ളാഹുവിനോട് കാവലിനെ തേടുക പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന്. അതോടുകൂടി പിശാചി നമ്മളിൽ നിന്ന് വിദൂരത്താവുകയും നമ്മൾ പിന്നെ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമതായ കാര്യം, ഇതുകൊണ്ട് ചിലപ്പോൾ മാറിക്കൊള്ളണമെന്നില്ല, കാരണം പറയുന്ന ആൾക്ക് തന്നെ ചിലപ്പോൾ ഇസ്തിയാദത്ത് എന്താണ് പറഞ്ഞത് നോർമലില്ലാത്ത രൂപത്തിലൊക്കെ കോപിച്ച ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതാ ഗദി ബാഹദുക്കും ഫലി യസ്കുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശവും പണ്ഡിതന്മാർ പറഞ്ഞതും, കോപം വരുന്ന സമയങ്ങളിൽ സംസാരിക്കാതിരിക്കുക. കോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയാണ്, കോപം വന്നു, നമ്മളുടെ മറുവശത്തിൽ ആരുടെ സംസാരം നമ്മളെ ദേഷ്യം പിടിപ്പിച്ചു എന്നാൽ പിന്നീട് സംസാരിക്കാതിരിക്കുക. കാരണം പിന്നീട് സംസാരിച്ചാൽ അത് നമ്മളുടെ നാവിൽ നിന്ന് പലതും വരുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് അവിടെ ആ സംഗതി അവസാനിപ്പിക്കുക. മൂന്നാമത്തേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം, അത് അവൻ നിൽക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ. മനുഷ്യൻ്റെ അവസ്ഥാ മാറ്റത്തിന് ഇതിന് വലിയ പങ്കുണ്ട്. നിന്ന് സംസാരിക്കുന്ന ആളാണ്, അപ്പോൾ കൈയൊക്കെ ചൂണ്ടി ദേഷ്യം പെട്ട് വിറയലോട് കൂടി സംസാരിക്കുന്ന ഒരാൾ അവധുല്ലാവിന് ഷെയ്ത്താൻ റജീം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇരുന്നാൽ അയാൾക്ക് അല്പം ആശ്വാസം ലഭിക്കും. എന്നാലും പോയിട്ടില്ലെങ്കിലോ, കിടക്കേണ്ട അവസ്ഥ വന്നാൽ അങ്ങനെ ചെയ്യട്ടെ എന്നാണ്. കിടക്കേണ്ട ഒരു സമയം ഒരു അവസ്ഥ പിന്നെ ഒരു രൂപത്തിലേക്ക് അവന് കോപം വന്നിട്ടുണ്ട്, എന്നാൽ അവൻ കിടക്കട്ടെ. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഒതു പിടിക്കാൻ പറഞ്ഞു. കാരണം പിശാചിൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രുവാണ് ഒതു ചെയ്യാന്നുള്ളത്. പിശാചി ചൂടാണ്, വെള്ളം തട്ടുന്നതോടുകൂടി തന്നെ തണുക്കും. അത് ഒതു ചെയ്യുമ്പോഴേക്കന്നെ പിന്നെ ഒതു ചെയ്ത് തീരുമ്പോഴേക്കന്നെ ഏറെക്കുറെ സാധാരണ മനുഷ്യന്മാരിൽ നിന്നൊക്കെ പിശാചി വിദൂരത്താവുകയും അവന് അവൻ്റെ നോർമൽ അവസ്ഥ കൈവരിക്കാനും പറ്റും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാലും ചിലപ്പോൾ കോപം അടങ്ങിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ആ രംഗം വിടുകയും സംസാരം നിർത്തുകയും ചെയ്യുക, അവിടെ നിന്ന് മാറി നിൽക്കുക ഒക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിശദീകരിച്ചായി കാണാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ കാര്യങ്ങളൊന്നും പിന്നെ വേഷമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, കോപമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്താൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ അത് പരിശീലിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം വളരെ വിലപ്പെട്ടതാണ്. അതിനുള്ള ചികിത്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പിശാചിൽ നിന്ന് പിന്നെ കാവലിനെ ചോദിക്കുക, നമ്മളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുക, ഉതവ് പിടിക്കുക, സംസാരം നിർത്തുക, അതോടൊപ്പം തന്നെ ഓരോ ഘട്ടങ്ങളിലും ക്ഷമ പരിശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, കോപിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും അതിനുള്ള മാർഗങ്ങളെ അടക്കുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.